അക്ഷരധ്യം തു അവിരോധ സാമാന്യ തദ്ഭാവ ഭാവാഭ്യം ഔപസദവത് തദുക്ത തത്ര വിധിരൂപാണി നിഷേധരൂപാണി ചിന്തിതാനിഹ വിശേഷമാണി ചിന്തിതാനി ഇഹ പ്രതിഷേധരൂപാണി ഇതി വിശേഷം. ഇപ്പോൾ അവിടെ പറയുന്ന വിധിരൂപാണി വിശേഷണാണ് മുമ്പ് ചർച്ച ചെയ്തു. ഇപ്പോൾ വിധിരൂപത്തിലായാലും ശരി നിഷേധ രൂപത്തിലായാലും ശരി ഇതെല്ലാം ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുകയാണ്. വിധിരൂപത്തിൽ പറഞ്ഞാലും അത് അനന്താതെ പ്രധാന സേത്യത്ര വ്യാഖ്യാതം എന്ന് പറഞ്ഞു അവിടെ അത് വിശദീകരിച്ചാണ്. സത്യം ജ്ഞാനമാനന്ദം വിജ്ഞാനമാനന്ദം ഇങ്ങനെ സദൈവ തത്വമസി ഇങ്ങനെ ധാരാളം പദങ്ങളും വാക്യങ്ങളും വിധിരൂപത്തിൽ പ്രകാശിപ്പിക്കുന്നു തത്വത്തെ. അതിനാൽ തത്വത്തിൻ്റെ വിശേഷണങ്ങളായി ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ ധാരാളം സന്ദർഭങ്ങളിൽ നിഷേധപരമായി ഉപയോഗിച്ചിരിക്കുന്നു. അപ്പം നിഷേധപരമായി ഉപയോഗിക്കുമ്പോൾ അവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ബ്രഹ്മത്തിൽ പ്രപഞ്ചധർമ്മങ്ങളെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രപഞ്ചധർമ്മങ്ങളെല്ലാം പ്രപഞ്ചത്തിൻ്റെതാണ്. അത് ദ്രവ്യധർമ്മങ്ങൾ ഗുണധർമ്മങ്ങൾ ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നിഷേധിക്കുന്നുണ്ട്. എന്ത് വരുന്നു? പ്രപഞ്ച വിലക്ഷണമായ തത്വത്തെ ബോധിപ്പിക്കുന്നു. പൂർണ്ണമായും പ്രപഞ്ച വിലക്ഷണമായി അതിനാണ് നിഷേധ രൂപത്തിൽ ബോധിപ്പിക്കുന്നത്. അപ്പോൾ പ്രാപഞ്ചികമായ ധർമ്മങ്ങളൊന്നും ബ്രഹ്മത്തിലില്ല എന്ന് ബോധിപ്പിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ദോഷങ്ങളും ബ്രഹ്മത്തിലില്ല എന്ന് ബോധിപ്പിക്കാൻ പറ്റും. പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജഡത്വം വികാരിത്വം പിന്നെ ഷഡ്ഭാവികാരങ്ങൾ അതിലൂടെ വരുന്ന നാശം വരെയുള്ള കാര്യങ്ങൾ ഇത് സർവവും ബ്രഹ്മത്തിൽ നിരാകരിക്കപ്പെടുന്നു. അപ്പോൾ അതാണ് നിഷേധ രൂപത്തിൽ ഉള്ള വിധികളെ കൊണ്ടുള്ള പ്രയോജനം. അപ്പോൾ പ്രപഞ്ച വിലക്ഷണമായി ബ്രഹ്മത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ പദങ്ങൾ എങ്ങനെ ബോധിപ്പിക്കുന്നു? അവിടെയും അതിനോട് ബ്രഹ്മത്തെ ലക്ഷ്യമാക്കുകയാണ്. നേരിട്ട് ഒരു പദത്തിനും ബോധിപ്പിക്കാൻ കഴിയത്തില്ല. ചിലരെ ലക്ഷ്യമാക്കുന്നു ബ്രഹ്മതത്വം ഇപ്രകാരമാണ്. എന്നിങ്ങനെ ലക്ഷ്യമാക്കുകയാണ്. വാച്യമായിട്ട് ബ്രഹ്മത്തെ ആ നിഷേധപരമായ ശബ്ദങ്ങളെ കൊണ്ടും ബോധിപ്പിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് വാച്യമായി ബോധിപ്പിക്കാൻ കഴിയുന്നില്ല? ബ്രഹ്മതത്വം എന്ന് പറയുന്നത് ശബ്ദശക്തിക്ക് വിഷയം അല്ല. ശബ്ദശക്തിക്ക് വിഷയമായ ഒന്നിനെ മാത്രമേ വാച്യമായി ബോധിപ്പിക്കാൻ പറ്റൂ. ശബ്ദശക്തിക്ക് വിഷയമല്ലാത്ത ബ്രഹ്മത്തിനെങ്ങനെ ശബ്ദത്തിലൂടെ ബോധിപ്പിക്കാൻ കഴിയും? എന്തുകൊണ്ട് ശബ്ദശക്തിക്ക് വിഷയമാകുന്നില്ല? ഗുണങ്ങളുള്ളത് ശബ്ദശക്തി വിഷയമാണ്. നാമം ജാതി ഗുണം ഹ്രിയ ഇവയെ അല്ലെങ്കിൽ ഇവയോട് ബന്ധപ്പെട്ട ഒന്നിനെ മാത്രമേ ശബ്ദശക്തിക്ക് വിഷയമാക്കാൻ പറ്റൂ. മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പാചക ക്രിയയുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദമാണ്. അപ്പോൾ അത് ശബ്ദശക്തിക്ക് വിഷയമാണ്. പച്ചധാതുവിൽ നിന്ന് കർത്തൃത്വത്തിൽ പ്രത്യേകം വന്ന പാചക പക്ത എന്നുള്ള ശബ്ദങ്ങളെല്ലാം ആ ക്രിയാദ്വാര പാകം ചെയ്യുന്നവനെ ബോധിപ്പിക്കും. ഇതുപോലെ എല്ലായിടത്തും. പക്ഷേ വരുമ്പം നാമജാതി ഗുണക്രിയാരഹിതമാണ്, നിർധർമ്മകമാണ്. അങ്ങനെയുള്ള ഒന്നിനെ എങ്ങനെ ശബ്ദശക്തിയിലൂടെ ബോധിപ്പിക്കാൻ കഴിയും? അതുകൊണ്ട് ശബ്ദശക്തിയിലൂടെ ബോധിപ്പിക്കാൻ കഴിയില്ല. ശബ്ദശക്തിയിലൂടെ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ ശബ്ദത്തിനെന്താ പ്രയോജനം? ശബ്ദം കൊണ്ട് എങ്ങനെ ബോധിപ്പിക്കുന്നു? പറയുന്നു ശബ്ദം അതിനെ ലക്ഷ്യമാക്കുന്നു. ലക്ഷ്യമാകുമ്പോൾ അത് അതിൻ്റെ ശക്തിയിലൂടെ അർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ ഏതെന്തിനാണോ നമ്മൾ ബോധിക്കുന്നത് ഒരു ശക്തിയുടെ വിഷയമാകും. എന്നാലും ബോധിപ്പിക്കാൻ കഴിയും. ലക്ഷ്യമാക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ വിഷയമാക്കേണ്ട ആവശ്യമില്ല. അവിടെ വിഷയമാകുന്നു. അപ്പോ അതിനെങ്ങനെ ബോധിപ്പിക്കുന്നു എന്ന് പറയും? അത് തന്നെ വിഷയമാകാതെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ ബോധിപ്പിക്കുന്നു എന്ന് പറയും? എങ്ങനെ ബോധിപ്പിക്കുന്നു എന്നാ പറയുന്നു? അതദ്വ്യാവർത്തികളും ഇതൊക്കെ പല ഗുണം വന്നിട്ടുള്ളതാണ്. വിഷയമായിട്ട് ബോധിപ്പിക്കാൻ പറ്റില്ല, അതദ്വ്യാവർത്തി രൂപത്തിൽ അതിനെ വ്യാവർത്തിപ്പിച്ചുകൊണ്ട് ഇന്നതല്ല ഇന്നതല്ല എന്ന് വ്യാവർത്തിപ്പിച്ചുകൊണ്ടേ ബോധിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അശബ്ദം, അസ്പർശം, അരൂപം, അഗന്ധം, അരസം. പ്രപഞ്ചധർമ്മങ്ങൾ പ്രപഞ്ചത്തിലേ ഉള്ളൂ. അപ്പോൾ പ്രപഞ്ചധർമ്മങ്ങളെ നിഷേധിക്കുന്നു, പ്രപഞ്ചം നിഷേധിക്കുന്നു. അതദ്വ്യാവർത്തി രൂപത്തിൽ ബോധിപ്പിക്കുന്നിടത്തും അവിടെയും ലക്ഷ്യമായി ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതൊരു ഭാഗത്ത് അങ്ങനെ ബോധിപ്പിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഇവിടെ പറയുന്നത് ഈ വിശേഷങ്ങൾ വിധി രൂപത്തിലും ബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിധി രൂപത്തെ ബോധിപ്പിക്കുമ്പോൾ അവിടെ ശക്തിയിലൂടെയാണ് ബോധിപ്പിക്കുന്നത്. ശക്തിയിലൂടെയാണ് ബോധിപ്പിക്കുന്നത്. അവിടെ ഈ ശക്തിയിലൂടെ ബോധിപ്പിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ശബ്ദശക്തിക്ക് വിഷയമേ അല്ല. അതുകൊണ്ട് ശബ്ദശക്തിയിലൂടെ അവിടെയും ബോധിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് അത്ര ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു? അപ്പൊ ശക്തിയിലൂടെ ബോധിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവിടെയും സ്വീകരിച്ചിരിക്കുന്നത് എന്തിനാണ്? ലക്ഷ്യാർത്ഥത്തെ തന്നെ സ്വീകരിക്കുന്നു. അപ്പൊ പിന്നെ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? വിധി രൂപത്തിൽ ബോധിപ്പിക്കുന്നതും നിഷേധ രൂപത്തിൽ ബോധിപ്പിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു? അവിടെയും ശബ്ദശക്തിക്ക് ഒരു ശബ്ദത്തിൻ്റെയും ശക്തിക്ക് വിഷയമല്ല. അപ്പോൾ വാച്യമായിട്ട് ബോധിപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആനന്ദം, സത്യം, വിജ്ഞാനം എന്നൊക്കെ ബോധിപ്പിക്കുമ്പോൾ പിന്നെ അതെങ്ങനെ ബോധിപ്പിക്കുന്നു? അവിടെ പറയുന്നത് ബ്രഹ്മം എന്ന് പറയുന്നത് അജ്ഞേയമായ ഒരു വസ്തുവല്ല. എന്നുവെച്ചാൽ നമുക്ക് അറിയാൻ കഴിയാത്ത ഒരു വസ്തു അല്ല. ഇപ്പോൾ ബ്രഹ്മവാദം എന്ന് പറയുന്നത് അജ്ഞേയവാദമാണ്, അജ്ഞേയമായ ഒന്നിനെ കുറിച്ച് പറയുകയല്ല. പക്ഷെ അതെങ്ങനെ പിന്നെ ജ്ഞേയമായിരിക്കുന്നു? അജ്ഞേയമല്ലെങ്കിൽ ജ്ഞേയമായിരിക്കണമല്ലോ. അപ്പോൾ അത് ജ്ഞേയമായിരിക്കുന്നതാണ് അത്. ഇപ്പോൾ പ്രപഞ്ചത്തിൽ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ, അത് നമ്മൾ വ്യക്തമായും അനുഭവിക്കുന്നത് പ്രപഞ്ചധർമ്മങ്ങളായിട്ടാണ്. ദ്രവ്യധർമ്മമാണ് ഗുണം, കർത്താവിൻ്റെ ധർമ്മമാണ് ക്രിയ. ഇതിങ്ങനെ പ്രപഞ്ചധർമ്മങ്ങളായി ഇതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് പ്രപഞ്ചധർമ്മമെന്ന് പറയാൻ നേരത്തെ പറഞ്ഞല്ലോ, നശ്വരമായ പ്രപഞ്ചം ഈ ഗുണങ്ങളെ അല്ലെങ്കിൽ ഈ ധർമ്മങ്ങളെയൊക്കെ എല്ലാം ആശ്രയിച്ച് നശിക്കുന്നു. നമ്മുടെ അനുഭവത്തിൽ വരുന്ന കാര്യമാണ്. നശ്വരമായ പ്രപഞ്ചം എന്തായാലും ബ്രഹ്മമല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് എന്താ വിശേഷം? അതുകൊണ്ട് എന്താ പ്രയോജനം? അപ്പോൾ പ്രപഞ്ച വിലക്ഷണമായി ബോധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അജ്ഞേയമാകാനും പാടില്ല, ഈ നശ്വരമായ ധർമ്മങ്ങളാകാനും പാടില്ല. അപ്പോൾ പ്രപഞ്ചത്തിൽ തന്നെ അനുഭവപ്പെടുന്ന ശാശ്വതമായ ധർമ്മങ്ങൾ അത് പിന്നെ ബ്രഹ്മത്തിൻ്റെ തന്നെ അഭിവ്യക്തിയായി തിരിച്ചറിയുന്നു, ബ്രഹ്മത്തെ അന്വേഷിക്കുന്നു. അപ്പോൾ ഈ നശ്വരമായ ഉപാധികൾ അതിനാണ് പൊതുവെ എല്ലാം കൂടെ ചേർത്തത് നാമരൂപ ഉപാധി ചേർത്ത് പറയുന്നതാണ്. ആ നശ്വരമായ നാമരൂപ ഉപാധികളിലൂടെ ഈ ബ്രഹ്മതത്വം പ്രകാശിക്കുന്നത് ആനന്ദമായും വിജ്ഞാനമായും സത്തായും അങ്ങനെയാണ്. അങ്ങനെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഏതാണോ അറിവിന് വിഷയമായിരിക്കുന്ന ആനന്ദം, ജ്ഞാനം, സത്യം, അതാണോ ഇപ്പോൾ ബ്രഹ്മാണ്ട? കാരണം അറിവിന് വിഷയമാകുമ്പോൾ അത് സ്വാഭാവികമായി ആ ഉപാധികളെയാണ് നിഷേധിക്കുന്നത്. അശബ്ദം, അസ്പർശം എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ആ ഉപാധിയിലൂടെ വെളിപ്പെടുന്ന ഒരു സത്യമുണ്ട്, അത് സ്വാഭാവികമായതുകൊണ്ട് തന്നെ അത് പരമാർത്ഥമുണ്ടോ? ഇതുപോലെ അടച്ചിട്ട മുറിക്കാതിരുന്നാലും നമുക്ക് ആദിത്യന്റെ പ്രകാശമുണ്ടോ? പ്രകാശം അനുഭവിക്കാം, അവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ആദിത്യൻ പ്രത്യക്ഷമാകത്തില്ല, ചെറിയൊരു കിളിവാതിലുണ്ടെങ്കിൽ പ്രകാശം കിട്ടും. പക്ഷെ ആ പ്രകാശം എന്ന് പറയുന്നത് ആദിത്യന്റെ സ്വരൂപത്തിൻ്റെ ഒരു സൂചകമാണ്, പുറത്ത് ആദിത്യനുണ്ട്. അതുപോലെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്ന പരമാർത്ഥ തത്വത്തിൻ്റെ സൂചകമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യജ്ഞാനാനന്ദങ്ങൾ. അതുകൊണ്ട് അത് അജ്ഞേയമായ ഒന്നല്ല. പിന്നെ അപ്രമേയം എന്ന് എന്തുകൊണ്ട് പറയുന്നു? ആ അത് നിരുപാധികമായി നമുക്കറിയാൻ പറ്റുന്നില്ല. സ്വാഭാവികമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനെ തന്നെ ഉപാധികളോടുകൂടി ചേർന്നേ അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഉപാധികളോടുകൂടി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവയ്ക്ക് മറ്റ് പ്രപഞ്ചധർമ്മങ്ങളിൽ നിന്നുള്ള പ്രത്യേകത ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അത് പല രൂപത്തിൽ, ഇപ്പോൾ സത്യം സത്യത്തെ തിരിച്ചറിയുന്നത് തന്നെ എന്താണ്? അനന്തമായ എല്ലാത്തിൽ നിന്നും വിലക്ഷണമായിട്ടാണ് നമ്മളറിയുന്നത്. അപ്പൊ അനന്തമായിരിക്കുന്ന എല്ലാത്തിനെയും പ്രപഞ്ച കോടിയിൽ ഉൾപ്പെടുത്തുന്നു. സത്യം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അനർത്ഥ വിലക്ഷണം, അസത്യത്തിൽ നിന്നും ഭിന്നമാണ്. അപ്പോൾ സത്യം അത് പ്രപഞ്ച വിലക്ഷണമാണെങ്കിൽ അത് ബ്രഹ്മത്തിൻ്റെ പ്രകാശമാണ്, അതിനെയാണ് നമ്മൾ അറിയുന്നത്. ജ്ഞാനം അതിനെ ബ്രഹ്മത്തിൻ്റെ പ്രകാശം എന്നുകൊണ്ട് അതിന് വിഷയമായിരിക്കുന്നു സർവപ്രപഞ്ചവും. അപ്പോൾ അത് പ്രപഞ്ച വിലക്ഷണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ കൊണ്ടും യുക്തികളെ കൊണ്ടും അവിടെ വിധിരൂപത്തിലും ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അത് സ്വാഭാവികമായതുകൊണ്ട് തന്നെ അത് വാച്യമല്ല, ശബ്ദവാച്യമല്ല. അവിടെ ഈ ശബ്ദം സ്വാഭാവികമായതല്ല ശബ്ദത്തിൻ്റെ വാച്യമായി. അത് സത്യമെന്ന് പറഞ്ഞാലും ശരി, നമ്മൾ പറയുന്നില്ലേ അവൻ സത്യം പറയുന്നവനാണ്, എന്നിൽ സത്യമുണ്ടെന്നൊക്കെ പറഞ്ഞിടത്ത് സ്വാഭാവികമായ സത്യമാണ്. പക്ഷെ ആ പരമമായ സത്യത്തിൻ്റെ പ്രകാശമാണ്. പക്ഷെ അത് സ്വാഭാവികമായിട്ടേ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി ഗ്രഹിക്കുന്നത് കൊണ്ട് അത് സത്യശബ്ദത്തിൻ്റെ വാച്യമാണ്. പക്ഷെ അതിനെ ഇത് തന്നെ ബോധിപ്പിക്കുന്ന എന്താണോ, ഇതിന് ഉപരിയായി ഈ സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും എല്ലാം ഉറവിടമായി നിരുപാധികമായ സത്യവും ജ്ഞാനവും ഉണ്ട് എന്ന് ബോധിപ്പിക്കുന്നു. അത് ബുദ്ധിക്ക് അറിവിന് വിഷയമായിട്ടല്ല. അതിനെക്കുറിച്ച് പിന്നെ വിചാരം ചെയ്ത് വിചാരം ചെയ്താണ് അത് ലക്ഷ്യമാണ്, സർവസ്വരൂപമാണ്. അതുതന്നെയാണ് ഒടുവിൽ പറയും. ഇതെല്ലാം നിഷേധിച്ചിട്ടും പറയും അവസാനം നാമരൂപം പോലും അതിൻ്റെ അഭിവ്യക്തിയാണ്, അനഭിവ്യക്തമായ അപ്രകടമായ ഒരു രൂപമുണ്ട്, അഭിവ്യക്തമായ രൂപമുണ്ട്, അതാണ് പ്രപഞ്ചം. ഇതെല്ലാം ഇതിനെക്കുറിച്ചുള്ള തത്വചിന്താപരമായ അറിവാണ്, അത് നമ്മൾ മനസ്സിലാണ്. ഈ അറിവെല്ലാം തത്വചിന്താപരമായ അറിവാണ്. പരമാർത്ഥം എന്താണെന്ന് അറിയുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് അവൻ മനനം ചെയ്ത് കണ്ടെത്തിയ ഇതാണ്. അതിനു വേണ്ടിയിട്ടാണ് വിധിമുഖമായും നിഷേധമുഖമായും രണ്ടു തരത്തിലും ഇതിനെ ഉപദേശിക്കുന്നു എന്ന് പറയുന്നു. രണ്ടിൻ്റെയും ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെ, ആത്യന്തികമായ ഫലത്തിൽ. പക്ഷെ ഒരു ഭാഗത്ത് നമുക്ക് പ്രത്യക്ഷമായി സഹായിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ നശ്വരമായ ഭാവങ്ങളൊന്നും തന്നെ അനശ്വരമായ സത്യത്തെ വെളിപ്പെടുത്താൻ നമുക്ക് സഹായിക്കുന്നില്ല. ആത്യന്തികമായി അതും ആ ബ്രഹ്മത്തിൻ്റെ തന്നെ അഭിവ്യക്തിയാണ് നാമരൂപങ്ങൾ. പക്ഷെ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ എന്തുവരും? നമ്മൾ നശ്വരതയിൽ നമുക്ക് നിൽക്കാനേ പറ്റും, അനശ്വരതയിലെത്തിച്ചേരാൻ വഴിയില്ലാതെ. അപ്പോൾ നമ്മുടെ ബുദ്ധി നാശത്തിലേക്ക് തന്നെ, നാശത്തെ തന്നെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തെ നോക്കിയിട്ട് ബ്രഹ്മത്തെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ബ്രഹ്മത്തിൻ്റെ വാസ്തവ സ്വരൂപത്തിൽ നിന്നും വിലക്ഷണമാണ് പ്രപഞ്ചം. ഇവിടെ നമുക്കൊന്നിനെ സ്ഥായിയായി കാണാൻ പറ്റുന്നില്ല, ഇവിടെ ഒന്നിനെ സത്യമായി കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ മൊത്തത്തിൽ പറയുന്നത് ഇത് വ്യാജമാണ്, മായ എന്ന് പറയുന്നത്. വ്യാജമായ സാധനം, ഒറിജിനൽ അല്ല. അപ്പൊ പിന്നെ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നു ഇതിനെ പാടേക്ക് നിഷേധിക്കുന്നു. അപ്പൊ നിഷേധത്തിന്റെ രീതിയും തത്വജ്ഞാനത്തിന് വിധിയുടെ രീതി പോലെ തുല്യമായി തന്നെ ഉപയോഗപ്പെടുന്ന കാര്യമാണ്. പണ്ടുകൊണ്ട് നിഷേധം എന്ന് പറയുന്ന ഒരു മോശമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, നമ്മൾ സാധാരണ വ്യവഹാരത്തിൽ വിധിയെ ശ്രേഷ്ഠമായിട്ടും നിഷേധത്തെ മോശമായിട്ടാണ് കാണുന്നത്. അദ്വൈതത്തിലില്ല, രണ്ടും തുല്യ പ്രാധാന്യം, രണ്ടും ആവശ്യവുമാണ്. അപ്പോൾ പിന്നെ വിധി ആശ്രയിക്കുന്നു, രണ്ടിനും അതിനെ രണ്ടിനും ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾക്കും തത്വത്തെ നേരിട്ട് വെളിപ്പെടുത്താൻ കഴിയത്തില്ല. അപ്പോൾ പറയുന്നു അതിനെ, എന്നാൽ ബുദ്ധി അതിനെ ഗ്രഹിക്കുന്നുണ്ട്. ബുദ്ധി ഗ്രഹിക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. ബുദ്ധി വാച്യമായി ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്യമായി ഗ്രഹിക്കുന്നില്ല എന്നർത്ഥമുണ്ട്. ശബ്ദശക്തിക്ക് പക്ഷെ അല്ല എന്ന് പറയുമ്പോൾ അതിനെ അതിൻ്റെ താല്പര്യമായി, പരമ താല്പര്യമായി ഗ്രഹിക്കുന്നു. ശബ്ദമേ ഉള്ളു വഴി, വേറെ വഴിയൊന്നുമില്ല എന്നാണ് അദ്വൈതിയുടെ അഭിപ്രായം. നമ്മൾ വേറെ എന്തെങ്കിലും വഴിയിലൂടെ അതിനെ ഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ അത് അദ്വൈതം സംഭവിക്കില്ല എന്ന് പറഞ്ഞ് കേവല ശബ്ദപ്രകാശിതമാണ്. മറ്റു തരത്തിലൊക്കെ അതിനെ ധരിക്കാമെന്ന് പറയുന്നത് നമ്മുടെ അവരുടെ സങ്കല്പങ്ങൾ, ധാരണകളാണ്. ശരി, മറ്റേതെങ്കിലും തരത്തിൽ ഗ്രഹിച്ചു എന്നൊരാൾ അവകാശപ്പെട്ടാലോ ഈ ശബ്ദത്തെ ആശ്രയിച്ച് അല്ല, ഞാൻ മറ്റേതൊരു ഉപായത്തിലൂടെ ഗ്രഹിച്ചു എന്ന് പറഞ്ഞാലോ അത് ആ ഈ പറയുന്ന പരമാർത്ഥ സ്വരൂപത്തെ ആയിരിക്കില്ല, അത് സ്വാഭാവികമായ ഏതെങ്കിലും സ്വരൂപത്തെ നമുക്ക് മറ്റ് പല ഉപായങ്ങളോടെ ഗ്രഹിക്കാം. കണ്ണുകൊണ്ട് കാണുന്നില്ല, നമ്മുടെ മുമ്പിലിരിക്കുന്നത്, ചെവിയുണ്ട്, കേൾക്കുന്നുണ്ട്, അത് അതാതിൻ്റെ വിഷയങ്ങളെ പറ്റൂ. ചെവിയുണ്ട് നമുക്ക് ശബ്ദത്തെ കേൾക്കാൻ പറ്റും, കണ്ണുകൊണ്ട് നമുക്ക് രൂപത്തെ പറ്റും. അതുപോലെ നമ്മുടെ മനസ്സുകൊണ്ട് മനസ്സിൻ്റെ പല അവസ്ഥകളിൽ പലതിനെയും നമുക്കറിയാൻ പറ്റും. മനസ്സിൻ്റെ സ്ഥൂലമായ അവസ്ഥകൾ നമ്മൾ പലതിനെ അറിയുന്നു, മനസ്സിൻ്റെ സൂക്ഷ്മമായ അവസ്ഥകളെ പലതിനെ അറിയുന്നു. അതൊക്കെ മനസ്സിൻ്റെ തലങ്ങളിലുണ്ടാകുന്ന അറിവാണ്. അങ്ങനെ അറിയുന്ന ഒന്നല്ല ഇത്. ശബ്ദത്തെ ആശ്രയിച്ച് മാത്രമേ പറ്റൂ എന്ന് പറയും. തത്വം, ഈ തത്വത്തെ അറിഞ്ഞ് ആ തത്വത്തെ വെളിപ്പെടുത്തുന്ന ശബ്ദം, അതുകൊണ്ട് ഏതെങ്കിലും ശബ്ദം കൊണ്ട് പറ്റത്തു, ആ ശബ്ദം കൊണ്ട് അറിയാൻ പറ്റും. പിന്നെ മറ്റൊന്ന് പറയും, എന്താണ് കാണുന്നതല്ല അത് തന്നെ കേൾക്കുന്നതല്ല അത് തന്നെ, അതങ്ങനെ ഒരുവനെ വെളിപ്പെട്ട ഒരുവനെ സംബന്ധിച്ച് പറയാം. തത്വം എന്താണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് കേൾക്കുന്നതെല്ലാം തത്വമാണെന്നും കാണുന്നതെല്ലാം തത്വമാണ് എന്നും അറിയാൻ പറ്റും. അല്ലെങ്കിൽ വേണമെങ്കിൽ അതൊരു ഉപാസനയായി സ്വീകരിക്കാം, അങ്ങനെ ഭാവന ചെയ്യുക, അപ്പോൾ അത് ഉപാസനയാവും. അപ്പോൾ അങ്ങനെയെല്ലാം പലതരത്തിൽ ഇതിനെ മനസ്സിലാക്കാം. അതുകൊണ്ട് അദ്വൈതത്തിൽ സർവസമ്മതമായിട്ടുള്ളതാണ് ഈ രണ്ട് പ്രക്രിയ. വിധിരൂപത്തിൽ തത്വത്തെ ഉപദേശിക്കുക, അതിനെ മനനം ചെയ്യുക, അനുഗ്രഹിക്കുക. അതുപോലെ നിഷേധ രൂപത്തിൽ അതിനെ ഉപദേശിക്കുക, മനനം ചെയ്യുക, ഗ്രഹിക്കുക. അതാണ് ഇവിടെ ഈ ഉപാസനയുടെ പ്രകരണമാണെങ്കിൽ ഇവിടെ ആ തത്വത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ അധികരണത്തിൽ ബുദ്ധി ഗ്രഹിക്കും എന്ന് പറഞ്ഞത് വാച്യാർത്ഥമായില്ലെങ്കിലും ലക്ഷ്യാർത്ഥമായി ബുദ്ധി ഗ്രഹിക്കും എന്ന് പറഞ്ഞു. അപ്പോഴും ബുദ്ധിഗ്രാഹ്യമായിരുന്നു അവിടെ. ബുദ്ധി സാധാരണ നമ്മളെ ബുദ്ധിഗ്രാഹ്യം എന്ന് പറയുമ്പോൾ എന്താ അവിടെ ആണ് പറയുന്നത്? അത് എങ്ങനെ അദ്വൈതി ഗ്രഹിക്കുന്നു എന്നുള്ള സാധാരണ ബുദ്ധിഗ്രാഹ്യം എന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളും ബുദ്ധിഗ്രാഹ്യമാണ്. നമ്മൾ എന്തൊക്കെ അറിയുന്നു സർവവും ബുദ്ധിഗ്രാഹ്യം. പക്ഷെ ഈ തത്വത്തെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറയും ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്നുള്ള പറയും. ബുദ്ധിഗ്രാഹ്യമാണ്, അത് അതീന്ദ്രിയമാണ്, രണ്ടു ചേർത്താ പറയും. അത് പറയും ബുദ്ധിക്ക് ഗ്രാഹ്യം എന്ന് പറയുക, അതീന്ദ്രിയം എന്ന് പറയും. അതീന്ദ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? അതീന്ദ്രിയം എന്ന് വെച്ചാൽ ഇന്ദ്രിയ ഗ്രാഹ്യമല്ല എന്നാണ്. ബുദ്ധീന്ദ്രിയമാണ്, മനസ്സെന്ന് പറയുന്നതും ഒരു ഇന്ദ്രിയമാണ്. അപ്പൊ മനസ്സിന് ഗ്രാഹ്യം എന്ന് പറയുക, മനസ്സിന് ഗ്രാഹ്യമല്ല എന്ന് പറയുമ്പോൾ എന്താ അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? അത് നേരത്തെ പറഞ്ഞു, ഗ്രാഹ്യം അഗ്രാഹ്യം എന്ന് പറയുമ്പോൾ സാധാരണ ഗ്രാഹ്യം എന്ന് പറയുന്നിടത്ത് എല്ലായിടത്തും ഗ്രാഹ്യം ഗ്രഹണത്തിന്റെ വിഷയം സർവത്ര അങ്ങനെയാണ്. ഗ്രഹണ വിഷയമായിരിക്കും നമ്മുടെ അനുഭവത്തിലുണ്ട്. ഞാൻ പുസ്തകത്തെ ഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ ബുദ്ധിക്കത് വിഷയമാണ്. സർവത്ര ഗ്രാഹ്യം, അങ്ങനെ ഞാൻ ഗ്രഹിക്കുന്നു. പക്ഷേ പരമാർത്ഥ തത്വം സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ബുദ്ധിക്ക് വിഷയമാണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് തത്വത്തെ അല്ല ഞാൻ ഗ്രഹിക്കുന്നു. അത് തത്വത്തെ സംബന്ധിച്ചുള്ള അറിവല്ല, അറിവാണ് പക്ഷെ പരമാർത്ഥ തത്വത്തെ സംബന്ധിച്ചുള്ള അറിവല്ല. പിന്നെ അതിന് നേരെ വിപരീതം പറയേണ്ടി വരും. എന്താണ് അത്? ബുദ്ധിയുടെ വിഷയം അല്ല, ഇതൊരു വിഷയമല്ല എന്നാ നിങ്ങൾ അറിയുന്നു എന്നും പറയും. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു? അതെന്ത്? എന്ത് ഭിന്നം? ബുദ്ധിയുടെ വിഷയം അല്ല എന്ന് പറയുന്നു, ബുദ്ധിഗ്രാഹ്യം എന്നും പറയുന്നു. ഇത് വ്യാഘാതമാണ്. വ്യാഘാതം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. നാവില്ലാന്ന് പറയുന്നു അല്ലേ? അപ്പൊ അവിടെ പറയുന്നു അവന് വ്യാഘാതമില്ല. അത് നമ്മൾ പലവണ ചർച്ച ചെയ്തതാണ്. എന്താ ചർച്ച ചെയ്തത്? അവിടെ ഗ്രഹണമെന്ന് പറയുമ്പോൾ ഇത് ബുദ്ധിയുടെ നിന്നുള്ളതല്ല, നമ്മുടെ ജ്ഞാനം എങ്ങനെ എന്നുള്ളതാണ് ഇവിടെ വിഷയം. ആ ജ്ഞാനം ശരിയാണെങ്കിൽ ദോഷമുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ സ്വരൂപമായി ഗ്രഹിക്കുന്നു. ബുദ്ധിയുടെ വിഷയമല്ലെന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ സ്വരൂപം എന്ന് മനസ്സിലാക്കുക, എന്നറിയുക. അപ്പൊ വ്യാഘാത ദോഷമുണ്ട്. സ്വരൂപം എന്ന് പറയുമ്പോൾ വിഷയമല്ല. അപ്പൊ അങ്ങനെ ഒരു അറിവുണ്ട്, അങ്ങനെ ഒരു അറിവുണ്ട്, അങ്ങനെ ഒരു അറിവുണ്ട്. അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. ബ്രഹ്മജ്ഞാനം എന്നൊരു ജ്ഞാനത്തെ കൂടെ സ്വീകരിക്കും. അതുകൊണ്ടാണ് ആ ജ്ഞാനം കൊണ്ട് മോക്ഷമെന്നെല്ലാം പറയുന്നത്. അപ്പോൾ ആ ദോഷം അവിടെ ദോഷം കാണിക്കുന്നത് എപ്പോഴും യുക്തിയിലൂടെയാണ്. യുക്തിയിലാണ് ദോഷം കാണിക്കുന്നത്, നിങ്ങൾ ഈ പറയുന്ന യുക്തിക്ക് നിരക്കുന്നതൊക്കെ. അപ്പൊ ദോഷത്തെ പരിഹരിക്കുന്നതും യുക്തിയിലൂടെ പരിഹരിച്ചാണ്. പിന്നെ വേറൊന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ യുക്തിയിൽ ദോഷം കാണിക്കുകയാണെങ്കിൽ യുക്തിയിൽ പരിഹരിച്ചാൽ മതി. അപ്പൊ തത്വത്തെ കുറിച്ച് പറയുമ്പോൾ, ഒരാളോട് തത്വം പറയുമ്പോൾ അയാളുടെ ബുദ്ധിക്ക് ബോധ്യമായ രീതിയിൽ പറയും. അപ്പൊ അയാൾ പറയുന്നു നിങ്ങളുടെ ഈ വിശദീകരണങ്ങളൊക്കെ തകരാറുണ്ട്. എന്താണ് അതിന്? പരസ്പര വൈരുദ്ധ്യമുണ്ട്. എന്താണ് വൈരുദ്ധ്യം, എന്നതാണ് അവരുടെ ദോഷം, വ്യാഘാതം, ഒരുപാട് ദോഷങ്ങളുണ്ട്. ശരി, വ്യാഘാതത്തെ പരിഹരിച്ചിരിക്കുന്നു ഇന്ന രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞു, പിന്നെ അവിടെ ദോഷം പറയാനില്ലല്ലോ. അപ്പോ അവിടെ തർക്കം നിർത്തിയിട്ട് ശരി എന്നാ എന്താണ് ആ തത്വം, അത് തർക്കത്തിന്റെ ഭാഷ വിട്ട് അതിനെ സമ്മതിക്കുകയായി ഗ്രഹിക്കത്തക്ക രീതിയിൽ പറഞ്ഞുതരും എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ സിദ്ധാന്തം പറഞ്ഞാൽ മതി. ഇതാണ് സിദ്ധാന്തം. സിദ്ധാന്തം പറയുമ്പോഴാണ് നമ്മൾ യുക്തി ദോഷം കാണുന്നത്. അത് യുക്തി ദോഷം നമ്മൾ കാണുന്നത് നമ്മുടെ തർക്കവാസനയാണ്. അപ്പം അങ്ങനെ വരുന്നിടത്ത് പിന്നെ തർക്കത്തിന് പരിഹാരം, തർക്കം കൊണ്ട് തന്നെ പരിഹരിച്ചു. ആ തർക്കം പരിഹരിച്ചു കഴിഞ്ഞാൽ ശരിയാവും. ഇനിയിപ്പോൾ ഇതിന് യുക്തി വിചാരം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം യുക്തി വിചാരം ചെയ്തു കഴിഞ്ഞാൽ ദോഷമുണ്ടെന്ന് തോന്നിയത് എൻ്റെ യുക്തിയുടെ പോരായ്മയാണ്. അപ്പോൾ അത് പരിഹരിച്ചു. പിന്നെ വീണ്ടും സിദ്ധാന്തം പറയുന്നു. അതാണ് നമ്മൾ ഭാഷ്യത്തിലും കാണുന്നത്. അത് തന്നെയാണ് കുറേ പൂർവപക്ഷങ്ങൾ ചർച്ച ചെയ്യും. പിന്നെ സിദ്ധാന്തം പറയും. എപ്പോഴും തുടങ്ങുന്ന പൂർവപക്ഷത്തിലാണ്. അവിടെ യുക്തി വിചാരമാണ് പറയും. പറയാൻ തുടങ്ങുമ്പം തന്നെ കേൾക്കുന്നവൻ്റെ മനസ്സിൽ വികല്പങ്ങൾ വരും. ഇതെങ്ങനെ ശരിയാണ്? സ്വാഭാവികമാണ്. അത് കാരണം തകരാറൊന്നുമില്ല. എങ്ങനെ ശരിയാകും? അപ്പോൾ അതിന് കുറെ മുമ്പോട്ട് പോകുമ്പോൾ അയാളത് മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ അയാളെ ബോധ്യപ്പെടുത്താൻ പറ്റും ഇതാണ് നിങ്ങളുടെ യുക്തിയിലുള്ള തകരാറ്. അല്ല, അയാൾ മർക്കട മുഷ്ടിക്കാരനാണെങ്കിൽ, ഇല്ല എനിക്കത് ബോധ്യപ്പെടുന്നില്ല എന്നുള്ള വാശിക്കാരനാണെങ്കിൽ പിന്നെ അയാൾ ആ പള്ളിക്കൂടം ഉപേക്ഷിച്ചു പോകും. വേറെ എവിടെയെങ്കിലും പോകാം. ഇത് ശരിയാകത്തില്ല. ഇനി അദ്വൈതം ശരിയാകത്തില്ല. ദ്വൈതം അത് ഇതൊക്കെ. അപ്പോൾ വിചാരം ചെയ്യുന്നവരുടെ പക്ഷത്തിൽ തന്നെ ഈ പക്ഷാന്തരങ്ങളുണ്ട്. ചിലർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എൻ്റെ ബുദ്ധിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ വാദപ്രതിവാദങ്ങൾ തുടരുന്നതിൽ അർത്ഥമില്ല. രണ്ടുപേരെയും തലം വേറെ. ഉപദേശിക്കുന്ന ഉപദേഷ്ടാവിൻ്റെ തലം ഒന്ന്, കേൾക്കുന്ന അവൻ്റെ തലം മറ്റൊന്ന്. അത് ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക? പിരിയുക. ഇതെനിക്ക് പറ്റിയ സംഗതിയല്ല. രണ്ടു വിധത്തിൽ വരാം. തത്വത്തെ ഗ്രഹിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ ആഗ്രഹണം കൊണ്ട് ചിലർ പിന്തിരിഞ്ഞു പോകും. അവർക്കൊന്നും ഗ്രഹിക്കാനേ പറ്റുന്നില്ല. എന്തായി പറയുന്നൊരു പിടിയും കിട്ടുന്നില്ല. അയാൾ തീരുമാനിക്കുന്നു, എനിക്കിതൊന്നും പറ്റിയ കാര്യമേ അല്ല. നമുക്ക് വല്ല അടുക്കളയിലും വല്ല പണിയുണ്ടെങ്കിൽ ചെയ്യാം, ഈ സമയത്ത് പറമ്പിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ചെയ്യാം. അതാണ് ഇതിലും ഭേദമെന്ന് അവർ തന്നെ അങ്ങ് തീരുമാനിക്കും. നല്ലതാണത്. പക്ഷെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. എന്താണ്, എന്തുകൊണ്ട് താനിതിനെ ഉപേക്ഷിച്ചു? അത് എനിക്കത് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്നുള്ള ബോധം ശരിക്കും വേണം. അങ്ങനെ ഒരു ബോധമുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്, അടുക്കളയിലും പറമ്പിലും നിന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയരുത്. നിങ്ങളിത് പരാജയപ്പെട്ടാണോ? ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് പുതിയ തേങ്ങ പോലെ ഉപേക്ഷിച്ചു പോയതാണ്. പിന്നെ ആ തേങ്ങയ്ക്കകത്തിരിക്കുന്ന കാമ്പ് എങ്ങനെയാണെന്ന് അവിടെ നിന്ന് അഭിപ്രായം പറയരുത്. അത് പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞാൽ പറയാതിരിക്കുമോ? പറഞ്ഞേ തീരൂ. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നതാണ്, എല്ലാവർക്കും വിവരമുണ്ടെന്നുള്ള ധാരണ നല്ലതാണ്. അത് നമുക്ക് ആർക്കും വിവരമാകാതെ, അറിവിനെ സംബന്ധിച്ച് വലിയ അറിവ് ചെറിയ അറിവ് അങ്ങനെയില്ല, എല്ലാവർക്കും അറിവ് ഒരുപോലെ തന്നെ. ഇപ്പോൾ അംഗൻവാടിയിൽ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ഒരു അറിവുണ്ട്, അറിവിനെ നമുക്ക് ചെറുതായി കാണാൻ പാടില്ല. അപ്പോൾ ഗവേഷണത്തിന് നിർദ്ദേശം കൊടുക്കുന്ന അധ്യാപകനും ഒരു അറിവുണ്ട്. അറിവെന്നുള്ള നിലയ്ക്ക് രണ്ടും തുല്യമാണ്, നമുക്ക് വ്യത്യാസം പറയാൻ പറ്റില്ല. ഒരാളുടെ വലിയ അറിവാണ്, ഒരാളുടെ ചെറിയ അറിവാണെന്ന് പറയുന്ന അർത്ഥമുണ്ട്. പക്ഷേ രണ്ടു കുട്ടികൾക്കും അവരവരുടെ അറിവിൻ്റെ കുറിച്ചുള്ള ശരിക്കും ബോധ്യത വേണം, ബോധ്യം വേണം. എൻ്റെ അറിവ് ഇതാണ്, എൻ്റെ അറിവ് ഇതാണ് എന്നുള്ള ബോധ്യം വേണം. അപ്പം അതുകൊണ്ട് വിവരമെല്ലാം മനുഷ്യർക്കും വേണ്ടതാണ്, അറിവുള്ളതാണ്, അറിവുണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. പക്ഷെ ആവശ്യത്തിന് വേണ്ട എല്ലാ അറിവും ഉണ്ടെന്ന് ധരിക്കാൻ പാടില്ല, അവിടെ തകരാറ്. എല്ലാ അറിവും ഉണ്ട് അങ്ങനെ ധരിക്കാൻ പാടില്ല. ആവശ്യത്തിന് വേണ്ട എല്ലാ അറിവും, നമുക്കൊരു വിഷയത്തിൽ എല്ലാ വിഷയത്തിലും കുറേശ്ശെ അറിവ് കാണും. അപ്പോൾ അതില്ലാത്തടത്ത് വേണ്ടത്ര അറിവുണ്ടെന്ന് ധരിക്കാൻ പാടില്ല. അറിവുണ്ടെന്ന് ധരിക്കുന്ന ഈ ദോഷമല്ല, വേണ്ടത്ര അറിവുണ്ട് അങ്ങനെ ധരിക്കാൻ പാടില്ല. അങ്ങനെ വേണ്ടത്ര അറിവുണ്ടെന്ന് ധരിക്കുമ്പോഴാണ് നമുക്ക് അറിവില്ലാത്തതിനെ കുറിച്ച് നമ്മൾ ആധികാരികമായ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. അത് ശരിയാണ്, ഇത് ശരിയാണ്, അത് വരാൻ പാടില്ല. അതിന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ചിലർ സംശയം ചോദിച്ചു, അത് കഴിഞ്ഞു. അവിടെയും ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. ഞാൻ സാറിന് ഈ മതപ്രഭാഷണം എന്ന് പറയുന്നത് ഇതിനെ ഉദ്ദേശിച്ചിട്ടാണ്. ഈ മതപ്രഭാഷണം എന്ന് പറയുമ്പം ഞാൻ മതപ്രഭാഷണത്തിനെതിരല്ല, മതപ്രഭാഷണം കേട്ട് തന്നെയാണ് ഞാനും വളർന്നത്. പക്ഷേ ഈ അതിൽ വരുന്നൊരു തകരാറ് എന്താണ്? ആ നേരത്തെ പറഞ്ഞു, അത് അംഗൻവാടിയിൽ പഠിപ്പിക്കുന്ന ടീച്ചർ വിവരമില്ലാത്ത ആളാണെന്ന് ഒരാൾക്ക് പറയാൻ പറ്റും? ഇല്ല, അവർക്ക് പഠിപ്പിക്കേണ്ട വിവരങ്ങൾ അവർക്കറിയാം, അതവർ പഠിപ്പിക്കുന്നു, അവിടെ അതേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഒരു വിവരമില്ലാത്തവരൊന്നും പി എച്ച് ഡിക്കാരന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ പ്രഭാഷണം നടത്തുന്നവരിലും എഴുതുന്നവരിലും കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. എന്താണോ അതെന്താ, നമ്മളിപ്പോൾ എഴുതുന്നവരിലും അത് കാണുന്നുണ്ട്, പ്രഭാഷണം നടത്തുന്നവരിലും ഉണ്ട്. എനിക്കിപ്പോൾ അറിയാവുന്നുള്ള കാര്യം, അറിയാവുന്നുള്ള കാര്യം എനിക്ക് എവിടെയും പോയി എന്ന് പറയാം. അത് മനസ്സിലാക്കാൻ ആളും കാണും. അത്രത്തോളം ദോഷമൊന്നുമില്ല. നമുക്കറിയാവുന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം എല്ലാം അറിഞ്ഞിട്ട് ആർക്കും ആരോടൊന്നും പറയാൻ പറ്റത്തില്ല. അത് ആർക്കും സാധിക്കുന്ന കാര്യമില്ല. എനിക്കിപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങളെ പറയാൻ പറ്റുന്നുള്ളൂ, അറിയാത്ത കാര്യം പറയാൻ പറ്റുന്നുള്ളൂ. ശരിക്കും പ്രായോഗികമായിട്ട് ഈ മതപ്രഭാഷണങ്ങളൊക്കെ ഞാൻ പണ്ട് കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് പ്രഭാഷണത്തിന് പഠിപ്പിക്കുന്നിടത്തും എഴുതുന്നിടത്തും ഈ മൂന്നിടത്തും ദോഷമുണ്ട്. ഈ പ്രഭാഷണത്തിൽ വരുന്നൊരു ദോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഒരു ആശയം പറയട്ടെ, ആരും ഉപദ്രവിക്കാതെ പറയുന്നിടം ചിലപ്പോൾ ചെറിയ തെറ്റോ ഒക്കെ സംഭവിക്കാം. അതും മനുഷ്യ സഹജമാണ്, പ്രമാദം. അതില്ലാതെ ആർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവർക്ക് ഒരു പരിചയമില്ലാത്ത ഒരു ഭാഷ, ആ ഭാഷയിലുള്ള ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ച് അവർക്ക് വായി തോന്നിയ അർത്ഥങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു, അതുമായിട്ടൊന്നും ഒരു ബന്ധവും കാണത്തില്ല. ആൾക്കാർ കേൾക്കുന്നവരിൽ തെറ്റിദ്ധാരണയുണ്ടാകും. ഒന്ന് ആ ഭാഷ അറിയത്തില്ല, പിന്നെ അതിനെ വ്യാഖ്യാനിക്കാൻ അറിയത്തില്ല. എന്നാൽ തനിക്കറിയാൻ വയ്യാത്ത ഭാഷയിലുള്ള ചിലപ്പോൾ സംസ്കൃതം പറഞ്ഞേ തീരൂ, എന്നാലേ അതിൻ്റെ പ്രഭാഷണത്തിന് വെയിറ്റ് വരും. എന്നാൽ സംസ്കൃതം അറിയാമോ? ഇല്ല. എന്നാൽ ശരിയായി വ്യാഖ്യാനിച്ചിരിക്കുന്ന ആരെങ്കിലും വ്യാഖ്യാനിച്ച് നോക്കി അതുപോലെ പറയുമോ? അതുമില്ല. അവരവർക്ക് തോന്നിയ വ്യാഖ്യാനങ്ങളാണ്. ഇത് വലിയ ദോഷമാണ്. അവിടെയാണ് എന്തിനാ സംസ്കൃതം അറിയാൻ വയ്യാത്ത, എന്തിനാ പറയുന്നു? പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്കറിയാവുന്നുള്ള കാര്യങ്ങൾ പറയും. ഇതാണ് കേൾക്കുന്നവർക്ക് ഉപദ്രവം കുറഞ്ഞിരിക്കുന്നത്. പറയുന്നത് നമുക്ക് എത്രയോ സുഖമാണ്, നമുക്കറിയാവുന്ന ഭാഷയിൽ അത് പറയുക. അങ്ങനെ പോകുന്നിടത്താണ് ഈ മതപ്രഭാഷണം എന്ന് ഞാൻ പറയുന്നത്. അത് പറയുന്നവർക്ക് ബോധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുക. ഇത് പ്രഭാഷണം നടക്കുമ്പോൾ ബ്രഹ്മസൂത്രത്തിലെ രണ്ട് മൂന്ന് സൂത്രങ്ങൾ പറഞ്ഞേ തീരുമെന്ന് ചിലക്ക് നിർബന്ധമാണ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അത് ഏതെങ്കിലും തരത്തിൽ അയാൾ ശരിക്കും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതൊന്നുമില്ല. എവിടുന്നോ കേട്ടത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദ്രോഹമാണ്. എഴുതുന്നവരിലും ഇതുണ്ട്. ഈ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ സൗകര്യമുണ്ട് എഴുതുന്നതിന്. ഈ ശാസ്ത്രങ്ങളെ കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ല. ബോധമില്ലാന്ന് എഴുതിയിരിക്കുന്ന വായിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാലും വായിക്കുന്നവന് മനസ്സിലാവണേ ഞാൻ എല്ലാ ശാസ്ത്രവും പഠിച്ച ആളാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ശാസ്ത്രങ്ങളെ ഉദ്ധരിച്ച് അതിനെ തെറ്റായ അർത്ഥം കൊടുത്ത് വ്യാഖ്യാനിച്ച് പണ്ഡിതം മന്യനാകാൻ ശ്രമിക്കും. മറ്റുള്ളവർ ധരിച്ചോളും ഞാനെല്ലാം പഠിച്ചിരിക്കുന്നു എന്നാൽ ഇയാൾ, ഈ കൂട്ടരാരും അധ്വാനിക്കുന്നവരല്ല. പ്രഭാഷണം നടത്തുന്നവരും അവർ അധ്വാനിക്കാറില്ല, എഴുതുന്നവരും അതിനുവേണ്ടി അധ്വാനിക്കാറില്ല. ഇനി അധ്വാനിച്ചാൽ തന്നെ അതിൻ്റെ വഴിക്ക് ചെയ്യാറില്ല. പലരും അവർ ഈ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്കാൻ കൂടി ലജ്ജിക്കുന്നവരാണ്, ദുരഭിമാനം കൊണ്ട്. അതിനവരൊരിക്കലും തയ്യാറാകത്തില്ല. എല്ലാം സ്വയംഭൂ പണ്ഡിതന്മാരാണ്. അപ്പോൾ അവർ വരുത്തുന്ന അബദ്ധങ്ങൾ എന്താണെന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നില്ല. അറിവുള്ളവർക്ക് ക്ഷമിക്കുകയല്ല, വേറെ നിവർത്തിയില്ല. അത് അറിവില്ലായ്മ ഉണ്ടാണെന്ന് കരുതി ക്ഷമിക്കുകയല്ല, അത് തിരുത്താനും സാധ്യമല്ല. അതാണ് മതപ്രഭാഷണം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞു. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ ഇത്തരക്കാർ ഉദ്ദേശിച്ചിട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. സംശയം ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഭഗവത്ഗീത പഠിപ്പിക്കുന്നു, ഗീത നിവർത്തി വെച്ചിട്ട്. അവരെ സംബന്ധിച്ച് ഈ പ്രശ്നമുണ്ട്. ആ നിങ്ങൾ ഗീതയുടെ ആശയം പറയുന്നതിൽ എന്താ ദോഷം മനസ്സിലാക്കിയിട്ട്? അതെന്തിനാ ഗീതാ പുസ്തകം തുറന്ന് ഉപയോഗിക്കുന്നു? ഗീതാ പുസ്തകം തുറന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിലെഴുതിയിരിക്കുന്ന ആ ഭാഷയെ വിശദീകരിച്ച് കാര്യം പറയേണ്ടി വരും. വിശദീകരിക്കാൻ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അത് തുറന്നു വച്ചിട്ട്. വലിയ പ്രസിദ്ധരായ ഗീതാ പ്രഭാഷകർ പോലും സംസ്കൃതം അറിയാതെയാണ് പ്രസിദ്ധരായ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അവരെ വായിത്തൂന്നൊക്കെ പറയും, അത് തുറന്നു വെച്ചിട്ട്. ഗീതയുമായിട്ട് അതിനൊരു ബന്ധവും കാണത്തില്ല. ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും. അപ്പോൾ അതും ഈ മതപ്രഭാഷണത്തിന് അതെയാണ്. ഗീത തുറന്നു വെച്ച് സംസാരിക്കുകയാണെങ്കിൽ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ആദ്യം സ്വയം മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതിനാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. മറിച്ച് നിങ്ങൾ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല, അംഗൻവാടി ടീച്ചർ അത്രയേ പഠിച്ചിട്ടുള്ളൂ, അത് പറയുക. പ്രമാണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഇതാണ്. അതിന് മതപ്രഭാഷണമൊന്നും ഞാൻ പറയത്തില്ല. അവരുടെ അറിവ് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നു. രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട്. മറ്റിടത്ത് ആൾക്കാരെ കബളിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പണിയൂടെ ഉണ്ട്, തെറ്റിദ്ധരിപ്പിക്കുക. താൻ എന്തോ ഒരു ഭയങ്കര സംഭവമാണെന്ന് കേൾവിക്കാർക്ക് തോന്നിപ്പിക്കുക, അത് വരാൻ പാടില്ല. നമുക്കറിയാവുന്നുള്ള എന്തെന്ന് വെച്ചാൽ പറയുന്നു. ഒരിക്കലും ഒരു സ്ഥലത്ത് ഞാൻ മതപ്രഭാഷണം കേൾക്കാൻ പോയി. എന്റെ ബുദ്ധി ഒരു തലതിരിഞ്ഞ ബുദ്ധിയാണ്. പണ്ടേ അങ്ങനെയാണ്, ഇപ്പോഴല്ല. നിങ്ങൾ വിചാരിക്കും ഈ അടുത്ത കാലത്ത് തിരിഞ്ഞതാണ്, പണ്ടേ അങ്ങനെയാണ്. ഇപ്പൊ ഈ ഇയാൾ ഈ പറയുന്നൊക്കെ, ഈ ശ്ലോകം പറഞ്ഞിട്ട് പറയുന്നൊക്കെ ഇതിലുള്ളതാണെന്ന് എനിക്കൊരു സംശയം. പ്രഭാഷണം കഴിഞ്ഞിട്ട് കഥയല്ല, പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പിറകിൽ പോയി, ഓഡിറ്റോറിയത്തിന്റെ പിറകിൽ. ഇദ്ദേഹം ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ച്, എന്താണ് ആ ശ്ലോകത്തിന് ഇങ്ങനെ ഒരർത്ഥം പറഞ്ഞത്? ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരർത്ഥം ഈ ശ്ലോകത്തിനുണ്ടോ? ഞാൻ ഇന്ന പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചിരിക്കുന്നു, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ഒരർത്ഥം അതിന് വരാൻ പറ്റുമോ? അപ്പോൾ പുള്ളി എന്താണ് ശരിയായ നല്ല സാമർഥ്യമുള്ള പ്രഭാഷകനാണ്. ഈ സാധാരണ പ്രഭാഷകനൊന്നുമല്ല. അപ്പോൾ എന്നോട് ഈ സംസ്കൃതം നേരെ യുവയെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ നേരെ യുവെന്ന് തന്നെ ഞാൻ പഠിച്ചിട്ടേ ഇല്ല. സംസ്കൃതം തന്നെ എനിക്കറിയത്തില്ല. ഞാൻ ഈ ഒരു വ്യാഖ്യാനം കണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചതാണ്. ശരി, അപ്പോൾ സംസ്കൃതം നേരെ പഠിക്കുമ്പോൾ ഇത് മനസ്സിലാവും, ഞാൻ പറഞ്ഞ അർത്ഥം എന്താണെന്ന് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ എനിക്കൊരു ബുദ്ധി അപ്പോൾ തോന്നി, അതാണ് ഞാൻ പറഞ്ഞ തലചരിഞ്ഞ ബുദ്ധി. അതാണ് ഞാൻ പറഞ്ഞ ശാധിമാം ത്വാം പ്രപന്നം. ഞാനത് അങ്ങനെ ആശ്രയിച്ചിരിക്കുന്നു. എനിക്ക് അങ്ങയുടെ അടുത്ത് സംസ്കൃതം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഊണിലും ഉറക്കത്തിലും എല്ലാം ഞാൻ കൂടെ വരാം, എവിടെ പോയാലും. അപ്പോൾ പുള്ളി ഒന്ന് ഞെട്ടി, ഇത് സംസ്കൃതം പഠിച്ചിട്ടല്ലേ ശരിയായ അർത്ഥം പറഞ്ഞത്. പഠിച്ചിട്ടില്ല എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പറഞ്ഞ് ഈ സംസ്കൃതം, സംസ്കൃതം എന്ന് പറഞ്ഞ അയാൾ എന്താ ധരിച്ചിരിക്കുന്നു? ഞാൻ പറഞ്ഞു സംസ്കൃതം. ധരിച്ചിരിക്കുന്ന പോലെയല്ല. ഈ സംസ്കൃതം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു, അത് ഒരു ഭയങ്കരമായൊരു പണിയാണ്, ഒരു സംഭവമാണത്. അപ്പോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ വായി നോക്കിയ കാണൊക്കെയാണ് പോരാ. ഇതിന് ഒരുപാട് സമയമായില്ല. അപ്പോൾ സമയമാകുമ്പോൾ ഞാൻ അറിയിക്കാം, അപ്പോൾ വന്നാൽ മതി, അപ്പം ഞാൻ പഠിപ്പിക്കാം. നമ്മൾ ശരി, നമസ്കാരം, നമസ്കരിച്ചിട്ട് പോകും. അത് മതപ്രഭാഷണം. പഠിക്കാതെ പഠിച്ചു എന്ന് ഭാവിക്കുക, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക. ശരി, പിന്നെ ഞാൻ സംസ്കൃതം പഠിക്കാൻ പോയി. ഇദ്ദേഹം പറഞ്ഞ അർത്ഥം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല, ഇനിയോട്ട് കിട്ടാനും പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പായി. പഠിച്ചുകൊണ്ടുള്ള ഒരു ഗുണം അതാണ്. അങ്ങനെ ഒരർത്ഥമില്ല എന്ന് ബോധ്യപ്പെട്ടു. എന്തായാലും ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പഠിച്ചിരുന്നെങ്കിൽ എന്ത് സ്ഥിതിയാകുമായിരുന്നു എന്നുള്ളത് ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഇത് ചരിത്രം, കഥയല്ല. അതുകൊണ്ട് അത്തരക്കാരെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരാള് തത്വത്തെ സംസ്കൃതം പഠിച്ചോ ഇനി സംസ്കൃതം പഠിക്കാതെയോ ഒന്നും പഠിക്കാതെയോ ഗ്രഹിച്ചിട്ട് മറ്റുള്ളവരെ ഉപദേശിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ ദിവസം ചോദിച്ചതിന്റെ എന്റെ ഈ മതപ്രഭാഷണം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചുകൊണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രയോഗിക്കാം. ഇത് അനുഭവം കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്, അല്ലാതെ നിങ്ങൾ ധരിക്കും പോലെ ദുരുദ്ദേശം കൊണ്ടൊന്നുമല്ല. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് തികട്ടി വരുമ്പം പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞത് അറിവിന്റെ കാര്യം പറഞ്ഞാണ് അങ്ങോട്ട് വന്നത്. നിങ്ങൾക്കൊരു നമുക്കൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയണമെങ്കിൽ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് മുഴുവൻ അറിയണമെന്നൊന്നുമില്ല, പക്ഷെ ഒന്ന് വേണം, എന്താണ്, അഭിപ്രായം പറയാനുള്ള യോഗ്യത വേണം. നമുക്ക് യോഗ്യത ഇല്ലാത്തതിന് നമ്മൾ കയറി അഭിപ്രായം പറയരുത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നിങ്ങൾ കാളിദാസന്റെ കുമാരസംഭവം എടുത്തിട്ട് ഒരു നിരൂപണം എഴുതണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാഹിത്യ നിരൂപണത്തെ നല്ല പരിചയം വേണം, അങ്ങനെ സാധ്യമാകും. അതുകൊണ്ട് തന്നെ വേദ അദ്വൈതം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായം പറയണമെങ്കിൽ അതിന് യോഗ്യത വേണം, അഭിപ്രായം പറയാനുള്ള യോഗ്യത വേണം. അത് അങ്ങനെ ഒരു യോഗ്യത വേണമെങ്കിൽ ശാസ്ത്രത്തെ സംബന്ധിച്ചൊരു യോഗ്യത സംഭവിക്കാൻ വേണമെങ്കിൽ അത് പഠിച്ചിട്ട് അത് ദയവ് ചെയ്ത് അടുക്കളയിൽ നിന്നുകൊണ്ടും പറമ്പിൽ നിന്നുകൊണ്ടും പറയരുത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അത് ഈ പറഞ്ഞ അറിവില്ലായ്മ അല്ലാതെ കൂടുതലായിട്ട് അതിനകത്തൊന്നുമില്ല, ഏതൊന്നും അതിനകത്തില്ല. അത് ഈ പറഞ്ഞാലും ഞാൻ ഈ പറയുന്ന കാര്യവും അവർക്ക് പ്രയോജനപ്പെടുത്തില്ല. കാരണം എന്തുകൊണ്ട്? ഇത് അവർ ഇതും കേൾക്കുന്നില്ല. അടുക്കളയിൽ നിൽക്കുന്നവരിത് കേൾക്കുന്നുണ്ടോ? ഇതിപ്പോൾ ഇത് കേൾക്കുന്നവർക്കേ ഇത് പ്രയോജനപ്പെടുത്തുള്ളൂ. ഇതൊരിക്കലും അവിടെ എത്താൻ പോകുന്നില്ല, ഈ ജന്മത്തിലെ എത്താൻ പോകുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും, മാറ്റമൊന്നും വരത്തില്ല. എന്നാലും കേൾക്കുന്നവർക്കൊരു ബോധം ഉണ്ടാകുമല്ലോ, നമുക്കറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാടില്ല. അങ്ങനെ ഒരു മിതത്വം അവർക്കെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഈ അധികരണത്തിൽ ഇനിയൊന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ പറയാനുള്ളൂ. അതിൻ്റെ ഒരു മേമ്പൊടിയായിട്ട് ഞാനിത് ചേർത്തെന്നുള്ളതേ ഉള്ളൂ. കാരണം ഇവിടെ പറയുന്നത് പ്രപഞ്ചാർത്ഥശ്ചയം ചിന്താഭേദ. ഭാഷകാരൻ പറയുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു വിശദീകരണമായിട്ട് ഇത് പറഞ്ഞാണ്. എന്നുവെച്ചാൽ ഈ തത്വത്തെക്കുറിച്ച് കൂടുതലായിട്ട് പുതുതായിട്ടൊന്നും പറയാനില്ല, പറഞ്ഞതിനെ വിശദീകരിക്കുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. പജി വിസ്താരി പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കും. അപ്പം മുമ്പ് പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ടാണ് ഞാൻ ഇത്രയും കൂടെ പറഞ്ഞത്, സംശയം വന്നതുകൊണ്ട്. ഒരു ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അപ്രസക്തമായ കാര്യങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷെ അതിൻ്റെ സന്ദർഭം വന്നാൽ പറയേണ്ടി വരും, സന്ദർഭം അനുസരിച്ച് പറയാം. ഇനി ഈ അധികരണത്തിൽ ഭാഷകാരൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ദഹിക്കുന്ന കാര്യങ്ങളല്ല, നമുക്ക് വേണ്ടിയല്ല പറയുന്നത്. കാരണം നമ്മൾ മീമാംസകരല്ല. അതുകൊണ്ട് കഴിഞ്ഞ അധികരണത്തിൽ വിട്ടതുപോലെ തന്നെ ആ ഭാഗം ഞാനങ്ങ് വിടുകയാണ്. വളരെ കൃഷ്ണമായ മീമാംസാ വ്യക്തികളിലൂടെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളെല്ലാം വിടുകയാണ്. അതുകൊണ്ടാണ് മുമ്പ് ഉപാസനാ പ്രകരണം പൂർണ്ണമായും വിട്ടത്. പക്ഷെ ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല. എങ്ങനെ വേദാർത്ഥം നിശ്ചയിക്കുന്നു, ഭാഷകാരനെ ഏത് രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്, ആ യുക്തി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്. ഇവിടെ ഭാഷകാരൻ നമ്മൾ എന്താണ് ഉപാസന, നിങ്ങളെങ്ങനെ ഉപാസിക്കണം എന്ന് പഠിപ്പിക്കുകയല്ല എന്ന്. അത് മാത്രമല്ല, അല്ലയോ, എങ്ങനെ വേദാർത്ഥത്തെ കണ്ടെത്തണം, അതിന് നമുക്ക് യോജിക്കാമെന്നുള്ള ഭാഗം കാണും, യോജിക്കാൻ വയ്യാത്ത ഭാഗവുമാണ്. എന്തായാലും അത് മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചർച്ച ചെയ്തത്. ഇനി അടുത്ത അധികരണത്തിലേക്ക് പോകാം. മനനാഥ് അടുത്ത് ഇതും ഉപാസനയുടെ ഇടയ്ക്ക് വന്നെങ്കിലും അദ്വൈത തത്വത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ ചർച്ച ചെയ്താണ്. പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത രീതിയിലല്ല, ബ്രഹ്മസൂത്രത്തിൽ വരുമ്പോൾ അതാണ്. ഉപനിഷത്തിലെ ചർച്ചയുടെ ശൈലിയല്ല ഇവിടെ പല കാര്യങ്ങളും. അടുത്ത 34-ാമത്തെ സൂത്രം, ഇതേ കാര്യം തന്നെ ഉപനിഷത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ വിശദീകരണം ഒന്നായി. അതേ കാര്യം തന്നെ ബ്രഹ്മസൂത്രത്തിൽ വരുമ്പോൾ ഭാഷ്യകാരന്റെ പ്രതിഭ വേറെ തരത്തിലാണ് പ്രകടമാണ്. ഇവിടുത്തെ വിചാര രീതി വേറെയാണ്. അവിടെ നമ്മൾക്ക് കേവലം അവിടെ പറയുന്ന തത്വം എന്താണെന്ന് മനസ്സിലാക്കിത്തരുക, അത്രയേ ഉള്ളൂ. അത് ജ്ഞാനമായാലും കർമ്മമായാലും ഉപാസനയാലും ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ പല തരത്തിൽ ആ ഒരേ കാര്യത്തെക്കുറിച്ച് വിചാരം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ഒരേ വിഷയം തന്നെ പല ഭാഗത്ത് കിടക്കുന്ന വിഷയങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഈ ഉപനിഷത്തിൽ പറഞ്ഞതിന് അർത്ഥം അതിനെ ഇത് സമർത്ഥിക്കുന്നുണ്ടോ അതോ അവിടെ പറഞ്ഞതിന് വിരോധം എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുകയാണ്. അപ്പൊ വിചാരപരമായി ഇതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് സാറിന് പറയുന്നത് ഉപനിഷത്തുകളെല്ലാം അധ്യയനം ചെയ്തതിന് ശേഷം ബ്രഹ്മസൂത്രം അധ്യയനം ചെയ്യുക എന്ന് പറയുന്നതാണ്. ഇവിടെ ആ വിചാരാംശത്തിനാണ് പ്രാധാന്യം.